ഇന്ദാദി വെച്ചാന്ന് പറയുന്ന സൂത്രം എങ്ങനെയാണ് അർത്ഥം പറഞ്ഞത്? വൃത്തി വൃത്തി ഇത് എഴുതി വെച്ചയാൾ അതിന്റെ വൃത്തി ഒന്ന് പറഞ്ഞ് അന്താദി വെച്ച വൃത്തി മുഴുവൻ പറയുന്നു. യോയം ഏകാദശ പുരുഷ്യ പരസ്യ അന്തവത് എന്നാണ്. ഏകാദേശമായി വരുന്നത് പൂർവത്തിന്റെ ആദിയെപ്പോലെയും അല്ലെങ്കിൽ പരത്തിന്റെ അന്തം പോലെ, അല്ലെങ്കിൽ പൂർവം പോലെയും പരം പോലെയും. കുറച്ചുകൂടെ എളുപ്പത്തി മനസ്സിലാക്കും. പൂർവസ്യ അന്തവത് പരസ്യ ആധിപത് ഇത് പൂർവം പോലെയും പരം പോലെയും കണക്കാക്കും. അപ്പോൾ ഇവിടെ ഈ ഉദാഹരണത്തിൽ എങ്ങനെയാണ്? ആ ഇഹി എന്നിരിക്കുന്നിടത്ത് ഏഹി എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഏകാദേശം ഏതാണ്? ഏ. അതിവിടെ എന്തായി? പൂർവ അന്തവത്തോ അതേ പരാധിപത്തോ? പൂർവാന്ത പൂർവം പോലും കണക്കാക്കും. പൂർവത്തിലിരിക്കുന്ന ഇവിടെ എന്താണ്? ആങ്. അപ്പം ഏ ആങ്ങായി കണക്കാക്കും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആ ഈ എന്നുള്ളടത്ത് ഗുണം വന്ന് ഏ എന്നായി. ആ ഏ പൂർവം പോലെ കണക്കാക്കും. പൂർവം എന്ന് വെച്ചാൽ ആ എന്ന് പറയുന്ന ആങ്ങാണ്. ആങ്ങായി കണക്കാക്കും. പരത്തിൽ ഇവിടെ ഏ ആണ് ഇരിക്കുന്നതെങ്കിലും ഫലത്തിൽ അത് ആങ്ങായി. ഓമാങ് വെച്ച് എന്താ പറയുന്നത്? ഓമി ആങ്ങിച പരേ ആത്ത് പരേ പരരൂപം ഏകാദേശം. അപ്പോൾ ശിവ ഏഹി എന്നിരിക്കുന്നു. ആ ഏ ആങ്ങായി കണക്കാക്കി പരരൂപം വന്നപ്പോൾ ശിവേഹി എന്ന് വന്നു. അപ്പോൾ ഏകാദശം വരുന്നതിനെ പൂർവം പോലെയോ പരം പോലെയോ കണക്കാക്കാം. ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഏകാദേശം വരുന്നതിനെ പൂർവം പോലെയോ പരം പോലെയോ കണക്കാക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഉദാഹരണത്തിൽ ആ ഈ എന്നുള്ളിടത്താണ് ഏകാദേശം വന്നത്. ഇവിടെ ഏകാദേശം ഏയാണ്. പിന്നെ പൂർവം പോലെ, പൂർവപത് പോലെ എന്നുള്ളതിന് അവിടെ പ്രാധാന്യമുണ്ട്. പൂർവം പോലെ കണക്കാക്കുമ്പോൾ ആ ഏ എന്ന് പറയുന്ന ആങ്ങായി. അപ്പോൾ ശിവ എഴുന്നിരിക്കുന്നിടത്ത് ആങ്ങ് പരമിരിക്കുന്നതായി കണക്കാക്കിക്കൊണ്ട് ഏയെ പരരൂപം ചെയ്യുന്നു. അപ്പോൾ ശിവ എഹീന്ന് വരുന്നു. അടുത്തേതാണോ? മനസ്സിരഥ അതാണ്. മനസ്സിരഥ എന്നിരിക്കുമ്പോൾ മനസ്സിന്റെ സകാരത്തിന് സസജുഷ ഒരു പ്രകാരം ഗുരുത്വം വരും. അപ്പോൾ മനരഥ രായുടെ രേഫത്തിന്റെ പരത്തിൽ രേഫ വിരിക്കുമ്പോൾ സൂത്രം വരാം. പൂർവരേഫത്തിന് ലോകം വരാം. അതേസമയം അവിടെ ഹസിച്ച എന്ന് പറയുന്ന സൂത്രപ്രകാരം എന്തുവരാം? ഉത്തവും വരാം. ഹസ്യ പരമിരിക്കുന്നു. രഥയില രേഭം എന്ന് പറയുന്നത് ഹസിൽപ്പെടുന്നതാണ്. രഥയില രേഭം ഹസിൽപ്പെടുന്നതാണ്. അത് പരമിരിക്കും. പൂർവത്തില് ഉത്തും വരാം. ഉത്തും വന്നു കഴിഞ്ഞാൽ രേഭത്തിന് ഉത്തും വന്ന എങ്ങനെ വരും രൂപം? മന ഊ എന്നിടത്തെ സൂത്രം വരും. ഗുണം വരും. മനോ രഥ എന്ന് വരും. ഇവിടെ ഏത് വരുമെന്നുള്ളതാണ്. രണ്ട് സൂത്രത്തിൻ്റെയും പ്രാപ്തി കാണിക്കുമ്പോൾ ഏതാണ് വരുന്നത്? ഇവിടെ രൂരി വരുന്നു അതോ ഹസിച വരുന്നു? എന്തുകൊണ്ട് പൂർവത്രാസത്വം? സപാദ സപ്താധ്യായിയിലെ സൂത്രമാണേത് ഹസിച്ച. ത്രിപാദയിലെ സൂത്രമാണ് രോരി. പപൂർവം പ്രതി പരംശാസ്ത്രം അസിദ്ധം. അതിനുവേണ്ടിയിട്ടാണ് ഹസിജ അവിടെ കൊണ്ടുവച്ചത്. അപ്പോൾ ഇവിടെ എന്തുവരും? പൂർവസൂത്രം വരുന്നു. അപ്പം മനോരഥ എന്ന് വരും. ഇവിടെ ഒരു സൂത്രം കാണിച്ചിട്ടുണ്ട്. ഈ സൂത്രം ഇവിടെ ആവശ്യമുള്ളതല്ല, കാരണം ഈ സൂത്രം ഇവിടെ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ പ്രവർത്തിക്കാത്ത ഒരു സൂത്രത്തെ കാണിച്ചിട്ട് അത് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തുടക്കക്കാർക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഈ സൂത്രം ഇവിടെ ഒഴിവാക്കേണ്ടായിരുന്നത് വരുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ ഇത് കാണിക്കും, അവിടെ ഇത് കാണിച്ചിട്ടില്ല. സിദ്ധാന്തമതിയിൽ വരുന്ന ഒരു കുഴപ്പം ഇതാണ്, തുടക്കക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാകും. ഒരു സൂത്രം പ്രവർത്തിക്കുന്നിടം കാണിച്ചാൽ നമുക്ക് മനസ്സിലാവും പ്രവർത്തിച്ചു. ഇതിവിടെ പ്രവർത്തിക്കുന്നില്ല, ഇത് വേണമെങ്കിൽ വരാം പക്ഷെ വരത്തില്ല. എന്തുകൊണ്ട് വരത്തില്ല അതും പറയുന്നില്ല, അതും പറയുന്നില്ല. ഇതിൻ്റെ ഒരു ഇങ്ങനെ ചില പോരായ്മകൾ ഇതിനകത്തുണ്ട്. ഒരു സൂത്രത്തിൻ്റെ പ്രാപ്തിയെ കാണിക്കുകയാണ്. മനസ് രഥ ഇത്യത്ര എടുത്തേ കൃതേ ലോകത്തെ നമ്മളത് അടുത്ത് ചേർത്ത് വായിക്കേണ്ടത് പൂർവത്ര അസിദ്ധം ഇതി രോഗരീത്യസ്യ അസിദ്ധത്വ ദുത്വമേവ. അങ്ങനെ ചേർത്ത് വായിക്കുന്നു, ഇടയ്ക്കുള്ള ഇവിടെ ആവശ്യമുള്ളതല്ല. മനസ്സിലധൈത്യേ കൃത്യ ഹസ്റ്റേ രോഗരീതി ലോകേജ പ്രാപ്തേ ഹസ് മനസ്സിലധൈത്യേകൃതി അത് വരൂ വരും. അത് കഴിഞ്ഞിട്ട് ഹസ്യത്വത്വ രോഗരീതി ലോപേജ പ്രാപ്തി, ഈ രണ്ടെണ്ണം പ്രാപ്തമാകുന്നു. ഹസിച്ചെന്ന് പറയുന്ന പ്രകാരം ഉത്വവും ഓരോരി പ്രകാരം പ്രാപ്തെ അടുത്ത് വായിക്കണം. പൂർവോത്രാസിദ്ധമിതി, പൂർവോത്രാസിദ്ധം എന്നുള്ള നിയമമനുസരിച്ച് രോഗി ഇത്യസ്യ അസിദ്ധത്വ രോഗി അസിദ്ധമാണ്, അത് ത്രിപാദിയിലെ സൂത്രമാണ്. ഉത്വമേവ ഹസിച്ച പ്രകാരം ഉത്വമേ ഇവിടെ വരത്തുള്ളൂ. മനോരഥ നിരുപസിദ്ധിക്കുന്നു. പിന്നെ ഇടയ്ക്ക് വരുന്ന സൂത്രം, ഇവിടെ ആവശ്യമില്ലാത്ത സൂത്രം അതെന്താണെന്ന് നോക്കാം. വിപ്രതിഷേധേ പരം കാര്യം, മുമ്പ് പഠിച്ചാണ്. തുല്യബല വിരോധേ പരം കാര്യം സ്യാദ്. ഇതൊരു നിയമസൂത്രമാണെന്നും വിധിസൂത്രമാണെന്നൊക്കെ പല അഭിപ്രായമുണ്ട് ഈ സൂത്രത്തെ കുറിച്ച്. അതുപോട്ടെ, വിപ്രതിഷേധം എന്ന് പറഞ്ഞാൽ പരസ്പര വിരോധം, അതിനാണ് വിപ്രതിഷേധം എന്ന് പറയുന്നത്. അതിനോട് പറയുന്ന തുല്യബല വിരോധം എന്ന് പറഞ്ഞിരിക്കുന്നു. തുല്യബല വിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അന്യത്ര ലബ്ധാവകാശയോഹോ ഏകത്ര സമാവേശ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണോ, ഈ പരസ്പര വിരോധം വരണമെങ്കിൽ രണ്ടുപേരും വേണ്ടേ? അല്ലെങ്കിൽ പരസ്പര വിരോധം വരത്തില്ലല്ലോ, ഒരാൾ മാത്രമാണെങ്കിൽ വിരോധം വരത്തില്ല. രണ്ട് സൂത്രങ്ങൾക്ക് വിരോധം വരുമ്പോളെന്നാണ്. രണ്ട് സൂത്രങ്ങൾക്ക് വിരോധം വരിക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്, രണ്ട് സൂത്രങ്ങൾക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിന് വേറെ സ്ഥാനം ഉണ്ടായിരിക്കുക, അതാണ് വിരോധം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ രണ്ട് സൂത്രങ്ങളാണ്, ഒന്ന് രോരി മറ്റൊന്ന് ഹസിച്ച. രോരി എന്ന് പറയുന്നതിന് പ്രവർത്തിക്കാൻ സ്വതന്ത്രമായ ഒരു സ്ഥലമുണ്ട്, അത് നമ്മൾ പഠിച്ചാണ്. പുനാരമതെ, അവിടെ രോരിക്ക് പ്രവർത്തിക്കാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അടുത്ത നാശിച്ച, അതിന് പ്രവർത്തിക്കാൻ ഒരു സ്ഥലമുണ്ട്, ശിവോ വന്ധ്യഹ. അത് നമ്മൾ പഠിച്ചാണ് കഴിഞ്ഞ ദിവസം. അപ്പൊ രോരി എന്ന് പറയുന്നതിന് സ്വതന്ത്രമായി അതിന് പ്രവർത്തിക്കാൻ ഒരു ലക്ഷ്യമുണ്ട്, അതാണ് പുനാരമതേ. അവിടെ അത് പ്രവർത്തിച്ചാണ് പുനാരമതേ എന്ന് പറഞ്ഞു. ഹസിച്ച എന്ന് പറയുന്നതിന് പ്രവർത്തിക്കാനൊരു സ്ഥലമുണ്ട്, ശിവോ വന്ധ്യ. അതിൻ്റെ നിമിത്തങ്ങളൊക്കെ ഉണ്ട്, അവിടെ അത് പ്രവർത്തിക്കുക. സ്വതന്ത്രമായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സൂത്രത്തിന് അത് പറഞ്ഞിരിക്കുന്ന നിമിത്തങ്ങളുള്ള എല്ലാമുള്ള ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ അതിനാണ് പറയുന്നത്. ഒരോരിക്ക് പുനാരമത എന്നുള്ളിടത്ത് പ്രവർത്തിക്കാം, അത് പ്രവർത്തിച്ചു കഴിഞ്ഞു, ഹസിച്ച എന്ന് പറയുന്നത് ശിവോ വന്ധ്യ, അതിൻ്റെ നിമിത്തം കൊണ്ടുള്ള അവിടെയും പ്രവർത്തിച്ചു. ഇനി ഈ രണ്ട് സൂത്രങ്ങളും ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനായിട്ട് വരുന്നു. അതാണ് അന്യത്ര ലബ്ധ അവകാശയോഹോ, അന്യസ്ഥലത്ത് അവകാശം ലബ്ധമായി എന്ന് വെച്ചാൽ അതിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള രണ്ട് സൂത്രങ്ങൾ ഏകത്ര സമാവേശിച്ചു, ഏകത്ര സമാവേശിച്ചു. അങ്ങനെയുള്ള രണ്ട് സൂത്രങ്ങൾ ഒരിടത്ത് വരുന്നു. ഒരിടത്ത് എവിടെയാ വരുന്ന? ഈ പറഞ്ഞ ഉദാഹരണത്തിൽ മനസ്സ് രഥ മനര് രഥ എന്നിരിക്കുന്നു. മനര് രഥ ഒരുപോലെ പ്രവർത്തിക്കാം. ഇവിടെ വന്നു ഹസിജിയും പ്രവർത്തിക്കാം, രണ്ടിൻ്റെയും നിമിത്തമുണ്ട്. രേഖത്തിൻ്റെ പരത്തിൽ രേഖം ഇരിക്കുന്നുണ്ട്, രോഹരിക്ക് പ്രവർത്തിക്കാം. രഥ എന്നുള്ളതിൽ രേഖം ഹസ്സാണ്. പിന്നെ പൂർവ്വത്തിലാണെങ്കിലോ രേഖത്തിൻ്റെ പൂർവ്വത്തിൽ അകാരമുണ്ട്, ഹ്രസ്വകാരം. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഹസ്യപ്രകാര രേഖത്തിന് ഉത്തവും വരാം. രോഹരി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പൂർവ്വരേഖം ലോപിച്ചു പോകും. ഹസിച്ച ഉത്തം വന്നു കഴിഞ്ഞാൽ പൂർവ്വരേഖത്തിന് ഊ വരും. അപ്പോൾ ഏകത്ര സമാവേശ അന്യത്ര ലബ്ധാവകാശയോഹോ ഏകത്ര സമാവേശ, ഒരു സ്ഥലത്ത് അന്യസ്ഥലത്ത് അവകാശം കിട്ടിയ രണ്ട് സൂത്രങ്ങൾ അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞു. അത് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു സൂത്രം വിധിച്ചു കഴിഞ്ഞാൽ അതിനൊരു അവകാശം വേണമെന്ന് വെച്ചാൽ അതിനെവിടെയെങ്കിലും പ്രവർത്തിക്കണം. അതിന് പ്രവർത്തിക്കാൻ ഒരു സ്ഥലമില്ലെങ്കിൽ ആ സൂത്രം വ്യർത്ഥമായി പോകും. അതാണ് ലബ്ധാവകാശം എന്ന് പറയുന്നത്. സൂത്രം വിധിച്ചു, അതൊരു ലക്ഷ്യത്തിൽ പ്രവർത്തിച്ചാൽ ആ സൂത്രം അതിൻ്റെ ജോലി കഴിഞ്ഞു, അത് ചരിതാർത്ഥമായി. എന്തിനു വേണ്ടിയിട്ടാണോ ആ സൂത്രത്തെ വിധിച്ചത് ആ കാര്യം നടന്നു കഴിഞ്ഞു. അതിനാണ് ലബ്ധാവകാശം എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് സൂത്രങ്ങളും ലബ്ധാവകാശങ്ങളാണ്, അവകാശം ലബ്ധമായവയാണ്. അത് നോക്കുമ്പോൾ ഒരു സ്ഥലം കൊണ്ട് അതിന് രണ്ടിടത്തും പ്രവർത്തിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് സൂത്രങ്ങളിൽ ഏതാണ് പുതിയ സ്ഥലത്ത് പ്രവർത്തിക്കുന്നത്? അതിനാണ് സൂത്രത്തിൽ പറഞ്ഞെന്താണ് പരം കാര്യം. അഷ്ടാധ്യായി ക്രമത്തിൽ പരം സൂത്രം പ്രവർത്തിച്ചോട്ടെ എന്നാണ് പാണിനി പറയുന്നത്. ഞാൻ വിധിച്ചിട്ടുള്ള പല സൂത്രങ്ങളും ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനായി വന്നേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അഷ്ടാധ്യായി ക്രമത്തിൽ പരമായിരിക്കുന്ന ഏത് സൂത്രവും അത് പ്രവർത്തിക്കണം എന്നാണ്. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി. അതൊരു സാമാന്യ നിയമം. ഒരു ലക്ഷ്യത്തിലേക്ക് താനുണ്ടാക്കിയ പല സൂത്രങ്ങൾ പ്രവർത്തിക്കാനായി വന്നു കഴിഞ്ഞാൽ അഷ്ടാധ്യായി ക്രമത്തിൽ പരമായ ഒരു സൂത്രമേ പ്രവർത്തിക്കാവൂ എന്ന് പറഞ്ഞാൽ അപൂർവ സൂത്രങ്ങളെല്ലാം മാറിയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പരസൂത്രമായ രൂരി ആണ് പ്രവർത്തിക്കേണ്ടത്. പക്ഷെ അത് പ്രവർത്തിക്കുന്നില്ല എന്ന് വെച്ചാൽ ഈ സൂത്രവും ഈ നിയമവും ഇവിടെ പ്രവർത്തിക്കുന്നില്ല. അവനെ ഇതുകൂടെ കാണിക്കേണ്ട കാര്യമില്ല, മനുഷ്യൻ്റെ ബുദ്ധിയെ കുറയ്ക്കാൻ വേണ്ടി മാത്രം. പിന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? പൂർവോത്തരാസത്ത് ഇവിടെ സംഭവിക്കുന്നത് പൂർവോത്തരാസിദ്ധമാണ്. വെച്ചാൽ ചോദിക്കുന്നതാണ് എന്തുകൊണ്ട് ഇത് തന്നെ അങ്ങ് പ്രവർത്തിച്ചുകൂടാ? വിപ്രതിഷേധേ പരങ്കാര്യം പൂർവോത്തരാസിദ്ധ രണ്ടിൽ പൂർവോത്തരാസിദ്ധം എന്നുള്ള നിയമപ്രകാരം ഇവിടെ പറയുന്നത് പരമായ രോരി അസിദ്ധമായതുകൊണ്ട് സപാദ സപ്താധിയിലുള്ള ഹസിജ പ്രവർത്തിച്ചു എന്നാണ്. എന്നാൽ വിപ്രവിഷയുടെ പരങ്കാര്യം ഇതും സപാദ സപ്താധ്യായിലുള്ളതാണ്. ഇതെന്തുകൊണ്ട്, ഇത് പ്രകാരം എന്തുകൊണ്ട് പരസൂത്രം പ്രവർത്തിച്ചു കൂടാ എന്ന് വെച്ചാൽ എന്ത് സമാനം പറയും? ഈ സൂത്രമല്ലല്ലോ വിധിക്കുന്നത്. ഹ്മ് ത്രിപാദിയിൽ രണ്ട് നിയമങ്ങൾ ഉണ്ടാക്കി, ഒന്നെന്താണ് പൂർവ്വത്രാസ്, മറ്റൊന്നെന്താണ് വിപ്രേക്ഷയുടെ പരങ്കാരി. ഇവിടെ അങ്ങനെ പൂർവ്വത്രാസ്തം അത് പറഞ്ഞിരിക്കുന്ന എന്താണ്? വിധിസൂത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. വിപ്രേഷേതെന്ന് പറഞ്ഞാൽ എന്താണോ അന്യത്ര ലബ്ധാവകാശയോഹു എന്ന് പറഞ്ഞില്ലേ, രണ്ട് വിധിസൂത്രങ്ങൾ എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ വിധിക്കുന്ന രണ്ട് സൂത്രങ്ങൾ, രണ്ടിടത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞു, പിന്നെ അത് രണ്ടും കൂടെ ഒരിടത്ത് വരുമ്പോഴെന്നാണ് പറഞ്ഞത്. അപ്പോ അത് രണ്ട് വിധികളെ സംബന്ധിച്ചാണ് വരുന്നത്. രണ്ട് കാര്യം സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം അതേ സൂത്രങ്ങൾ ഒരു സ്ഥലത്ത് വരുന്നതിനാണ് പറഞ്ഞത്. അപ്പോൾ വിപ്രേക്ഷയുടെ പരങ്കാരി എന്നുള്ള നിയമമനുസരിച്ച് പൂർവസ്ത്രാസിദ്ധം പരമാണ്, അതുകൊണ്ട് ഈ നിയമം എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് വന്നില്ല? എന്താ വേണ്ട? സഭാസത്താധികളിൽ പൂർവ്വത്രാസിദ്ധത്തിന്റെ പ്രസക്തി ഇല്ലെന്ന് വെച്ചാൽ എന്താണ്? പൂർവ്വത്രാസിദ്ധം എന്ന് പറയുന്ന നിയമത്തിൽ രണ്ടും ഉൾപ്പെടുന്നുണ്ട്. ഏത്? സഭാത സപ്താധ്യായം ഉൾപ്പെടുന്നുണ്ട്. എന്നാലേ ആ നിയമം നടപ്പിലാവും. എന്തുകൊണ്ട്? പൂർവം പ്രതി പരശാസ്ത്രം അസിദ്ധം എന്ന് പറയുമ്പോൾ പൂർവ്വത്തിനും ഉണ്ട് അവിടെ പ്രാധാന്യം. പൂർവ്വം പ്രവർത്തിക്കണ്ടേ, പരത്തെ അസിദ്ധമാക്കിക്കൊണ്ട്. പൂർവ്വത്രാസിദ്ധം എന്ന് പറയുന്നത് കേവലം ത്രിപാദിക്ക് വേണ്ടി മാത്രമുള്ളതല്ല. പൂർവ്വം കൂടെ ഉണ്ടെങ്കിലേ എന്ത് വരത്തുള്ളൂ? പൂർവ്വോത്തര അസിദ്ധം വരത്തുള്ളൂ. അത്രയൊന്നും കടന്ന് ചിന്തിക്കാതിരുന്നാൽ മനസ്സിലാകാമെന്നുള്ള ഒരു ലളിതമായ യുക്തിയുണ്ട്. അത് പ്രസിദ്ധമായ രൂപത്തിനെ ശ്രദ്ധിക്കണം. ആ രൂപത്തെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ട് ഈ നിയമത്തെ വേറെ നിയമം ഉണ്ടായിരിക്കെ ഈ നിയമത്തെ എന്തുകൊണ്ട് സ്വീകരിച്ചു എന്നാണ് ചോദിക്കുന്നത്. പൂർവ്വോത്തര അസിദ്ധം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്, വിപ്രേക്ഷയുടെ പരങ്കാരി എന്ന് പറയുന്ന നിയമമുണ്ട്. ഇവിടെ പൂർവ്വോത്രാസിദ്ധത്തെ സ്വീകരിച്ചു, വിപ്രേക്ഷയുടെ പരങ്കാരിത്തെ സ്വീകരിച്ചില്ല. അതായത് പൂർവ്വോത്രാസിദ്ധത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ നിയമം എന്താ പറയുന്നത്? എന്താണ്? ആ അത് തന്നെ, വിപ്രേക്ഷയുടെ പരങ്കാരി എന്നാണ്. പരസ്പര വിരോധം വരുമ്പോ പരമാണ് ചെയ്യേണ്ടത് അല്ലേ? ഇതാണ് നിയമം പറയുന്നത്. ത്രിപാദിയുടെ പ്രത്യേകത എന്താണ്? അവിടെ പരമില്ല. പൂർവ്വോത്രാസിദ്ധം വന്നു കഴിഞ്ഞാൽ പൂർവ്വോത്രാസിദ്ധം എന്ന് പറയുന്ന ഒരു നിയമം അവിടെ നിലവിലിരിക്കുന്നത് കൊണ്ട് ഈ നിയമത്തിന് അവിടെ പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? വിപ്രവിഷയുടെ പരം കാര്യം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ത്രിപാദിയെ സംബന്ധിച്ച് എന്താണോ പരമുണ്ടോ? അസിദ്ധമാണോ? അവിടെ പരമില്ല. അതുകൊണ്ട് വിപ്രവിഷയുടെ പരം കാര്യം അവിടെ പ്രവർത്തിക്കുന്നില്ല. പൂർവവും പരവും അവിടെ ഉണ്ട്. പക്ഷെ പരം എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? അസിദ്ധമായി. ഈ സൂത്രത്തിൽ എന്താണ് പറയുന്നത്? പരം കാര്യം. അവിടെ ചെല്ലുമ്പോൾ എന്താണ്? പരം അസിദ്ധം. പിന്നെ പരം കാര്യമാവും. പരം അസിദ്ധമായി കഴിഞ്ഞാൽ പിന്നെ പരം കാര്യമുണ്ട്. പൂർവോത്രാസിദ്ധേ ഇപ്രതിഷേധോ നാസ്തി അഭാവാത് ഉത്തരസ്യ. പൂർവ്വോത്രാസിദ്ധത്തിൽ വിപ്രതിഷേധം ഇല്ല. എന്തുകൊണ്ട്? അഭാവാത് ഉത്തരസ്യ, ഉത്തരം അവിടെ ഇല്ല. അപ്പോൾ വിപ്രതിഷേധ പരം കാര്യം എന്ന് പറയുന്നത് തുല്യബല വിരോധ പരം കാര്യസേതലോപ പ്രാപ്തി. എന്തുകൊണ്ട് ഇത് പ്രവർത്തിക്കുന്നില്ല എന്ന് ഇവിടെ പറഞ്ഞില്ല. പിന്നെ എന്ത് പറഞ്ഞു? പൂർവ്വോത്രാസിദ്ധം എന്തുകൊണ്ട് പൂർവ്വോത്രാസിദ്ധം പ്രവർത്തിച്ചു, എന്തുകൊണ്ട് ഇത് പ്രവർത്തിച്ചില്ല, അതിന്റെ സമാധാനം ഇവിടെ പറഞ്ഞു. എന്നാൽ ഈ സൂത്രം കൊടുക്കുകയും ചെയ്യും. ചിന്തിച്ച് പഠിക്കുന്നവർക്ക് ഇതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകും. അല്ലാത്തവർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം അത് അതിൻ്റെ പരിഭാഷ ഇതാണ്. എന്താണ് പുറത്രാസത്തെ വിപ്രതിഷേധോ എന്തെഴുതിയിരിക്കുന്നത്? വിപ്രതിഷേധോ നാസ്തി എന്നാണ്. വിപ്രതിഷേധേ വിപ്രതിഷേധോ നാസ്തി. പുറത്രാസത്തെ വിപ്രതിഷേധോ നാസ്തി എന്ന് മതി, ബാക്കി വേണ്ട. പൂർവോത്രാസത്വത്തിൽ വിപ്രതിഷേധമില്ല എന്ന് വെച്ചാൽ വിപ്രതിഷേധേ പരം കാര്യം എന്ന് പറയുന്നില്ല. അഭാവാത് ഉത്തരസ്യ പൂർവോത്രാസത്തെ വിപ്രതിയാണ്. വിപ്രതിഷേധോ വിപ്രതിഷേധോ നാസ്തി അഭാവാത് ഉത്തരസ്യ. അവിടെ ഉത്തരവെന്ന് വെച്ച പരം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എങ്ങനെ പ്രവർത്തിക്കും? പുറത്രാസിദ്ധം നമ്മൾ നേരത്തെ പഠിച്ചിരിക്കല്ലേ? പുറത്രാസിദ്ധം നേരത്തെ പഠിച്ചോ? അപ്പൊ ഇവിടെ രണ്ട് സൂത്രം പ്രാപ്തമാവുന്നു. ഏതൊക്കെ? രോരിയും വശിജയും. അപ്പൊ ഏത് നിയമം വരും? ഇത് തന്നെ. ഇവിടെ രണ്ട് നിയമം നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നാണ് പുറത്രാസിദ്ധം. ഇവിടെ വിപ്രേക്ഷയുടെ പരങ്കാരി എന്ന് പറയുന്ന സൂത്രം കൊടുത്തില്ല. മനസ്സിരഥ എന്നിടത്ത് രോരിയും വരുന്നു, ഹസിജയും വരുന്നു, നമ്മൾ പഠിച്ചതനുസരിച്ച്. അപ്പൊ അവിടെ ഏത് സൂത്രം വരും ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ? ഏത് സൂത്രം വരും? മനസ്സ് രഥ എന്നുള്ളത് മനര് രഥ എന്നായി. അവിടെ ഇനി ഏതൊക്കെ വരണം? രോരിയും വരണം, പശയും വരണം. അപ്പൊ ഏത് നിയമം വരും നമ്മൾ ഇതുവരെ പഠിച്ചതനുസരിച്ച്? വിപ്രതിഷേധ പരം കാര്യം പഠിച്ചിട്ടില്ലെന്ന് വെച്ചോ, നമ്മൾ പഠിച്ചതനുസരിച്ച് പിന്നെ എന്ത് നിയമം അവിടെ വരുന്നത്? പൂർവോത്തരാസിദ്ധം. ഒരു സ്ഥലത്ത് രണ്ട് സൂത്രങ്ങൾ പ്രവർത്തിക്കാൻ വരുന്നു. അപ്പം നമുക്ക് സംശയം വരുന്നു, ഇവിടെ ഏതാ വരേണ്ടത്? പൂർവ്വസൂത്രമായ ഹസിജ വരണോ അതോ രോരി വരണോ എന്ന് സംശയം വരുന്നു. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളതനുസരിച്ച് വിപ്രേക്ഷയുടെ പരം കാര്യം പോട്ടെ, പൂർവോത്രാസിദ്ധം അല്ലേ പിന്നെ നമുക്കറിയാവൂ. അതനുസരിച്ച് ഏത് വരും? ഹസിജോ വ്യക്തമില്ലേ? രോരി എന്നുള്ളതിന് എത്രമാത്രം വ്യക്തതയുണ്ടോ അതുപോലെ ഹസിജയ്ക്കല്ലേ വ്യക്തത? രണ്ട് വ്യക്തത വന്നാൽ പിന്നെ എന്ത് ചെയ്യും നമ്മൾ? പൂർവോത്രാസിദ്ധത്തെ ആശ്രയിക്കാൻ പറ്റും. ഈ സൂത്രത്തിന്റെ ആവശ്യം എന്തോന്നു? ഈ സൂത്രം വന്നിട്ടും ആ സൂത്രത്തിലൂടെ യാതൊരു പ്രയോജനവുമില്ല. ഈ സൂത്രം കൂടെ കൊടുക്കേണ്ട കാര്യമില്ല. അല്ല, ഒരു സൂത്രം ഒരു ലക്ഷ്യത്തിലേക്ക് പല സൂത്രങ്ങൾ വരാം, ഒന്നിൽ കൂടുതൽ വരാം. അങ്ങനെ വരുമ്പോൾ ഏത് പ്രവർത്തിക്കുമെന്നും നമ്മുടെ മനസ്സിൽ വരും. അതിന് വരുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ചിരിക്കുന്നത് ഒരുപാട് നിയമം നമ്മൾ പഠിച്ചില്ല. നമ്മൾ പഠിച്ചത് പൂർവോത്രാസത്വം. ആ നിയമം വച്ച് പരിശോധിക്കുമ്പോൾ ആ സ്ഥാനത്ത് ഏത് സൂത്രം വരും? സഭാവ സപ്താധ്യായം പ്രതി ത്രിപാദ്യ സിദ്ധ നിയമം വന്നു. അപ്പോൾ ഈ രണ്ട് സൂത്രങ്ങളിൽ എന്താണ്? രണ്ടെണ്ണത്തിന്റെ പ്രാപ്തിയാണ്, പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ പ്രാപ്തിയെ കാണിക്കുമ്പോൾ ഏത് സൂത്രം വരും? എന്താണ് അവിടെ സംശയം? അസിദ്ധമായിട്ട് പറയണമെന്നുണ്ടെങ്കിലും അതെ പറയുന്നോ? എങ്ങനെ എങ്ങനെ എങ്ങനെ അങ്ങനെ എന്തിനാ ചോദിക്കുന്നത്? നമുക്ക് പരം പ്രവർത്തിച്ചതിന് ശേഷം പൂർവ്വം പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നെ പൂർവ്വത്തിന് പരം അസിദ്ധം എന്നെങ്ങനെ പറയാൻ പറ്റും? പറ്റില്ല. അപ്പൊ പൂർവ്വത്തിന് പരം അസിദ്ധം എന്ന് പറഞ്ഞാൽ പൂർവ്വസൂത്രത്തിന്റെ ദൃഷ്ടിയിൽ പരസൂത്രം ഉണ്ടോ? ഇല്ല. പൂർവ്വസൂത്രത്തിന്റെ ദൃഷ്ടിയിൽ പരസൂത്രം ഇല്ല. അപ്പൊ ഏത് പിന്നെ പ്രവർത്തിക്കും? വശിച്ച അസിദ്ധം എന്ന് പറയുന്നത് ഇതാണ്. അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. എന്താണോ ഇവിടെ പുറത്ര അസിദ്ധം എന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും പരസൂത്രങ്ങൾ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ പൂർവ്വത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. പ്രവർത്തിച്ചില്ലെങ്കിലോ പൂർവ്വത്തിന് പ്രവർത്തിക്കാം. ഇവിടെ രോരി എന്ന് പറയുന്ന പരം പ്രവർത്തിച്ചോ? ഇല്ല. അതുകൊണ്ട് പൂർവ്വം പ്രവർത്തിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കും. അല്ല, പുറത്രാസിദ്ധം എന്ന് പറയുന്നതിൽ രണ്ട് പക്ഷമുണ്ട്. ഒന്ന്, ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന എന്താണോ പുറത്രാസിദ്ധം ഇത് രോരി ഇത്യസ്യ അസിദ്ധത്വാ. രോരി എന്ന് പറയുന്നത് അസിദ്ധമാണ് എന്ന് പറഞ്ഞാൽ രോരി എന്ന് പറയുന്ന സൂത്രം അസിദ്ധമാണ്. ഇതാണ്. അപ്പോ രോരി എന്ന് പറയുന്ന സൂത്രം അസിദ്ധം എന്ന് പറഞ്ഞാൽ ഇത് ശാസ്ത്ര അസിദ്ധം എന്ന് പറയുന്ന പക്ഷമാണ്. ഇനി രോരി എന്ന് പറയുന്ന സൂത്രം പ്രവർത്തിക്കുന്ന ആ കാര്യം അത് അസിദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യ അസിദ്ധം. ഞാൻ രണ്ടു പക്ഷമാണ് സൂത്ര അസിദ്ധം എന്ന് പറയുന്നത്. ഒന്ന് ശാസ്ത്ര അസിദ്ധം, അതായത് സൂത്രം അസിദ്ധമാകുന്നോ ഇല്ലയോ, അതോ കാര്യാസിദ്ധം, ആ സൂത്രം വിധിക്കുന്ന കാര്യം അസിദ്ധമാകുന്നോ ഇല്ലയോ. രണ്ടും വന്നാൽ രണ്ടു തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഇപ്പൊ ശാസ്ത്ര അസിദ്ധം എന്ന് പറയുന്ന ഒരു പക്ഷത്തേനും കൂടെ സ്വീകരിച്ചിരിക്കുന്നത് ആര്? ഭരതരാജ പണ്ഡിതർ. ശാസ്ത്രം അസിദ്ധമാകുന്നു. ഇനി ശാസ്ത്രമല്ല, ആ സൂത്രം വിധിക്കുന്ന കാര്യങ്ങൾ അസിദ്ധമാകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ സംഗതി തിരിയും. അങ്ങോട്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ആദ്യം പൂർവോത്തര അസിദ്ധം എന്തെന്ന് മനസ്സിലാക്കുക. അത് തന്നെ നമുക്ക് കുഴപ്പമാണെങ്കിൽ പിന്നെ അത് ശാസ്ത്രാസിദ്ധമാണോ കാര്യാസിദ്ധമാണോ അങ്ങനെയുള്ള ചർച്ചയിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. അവിടെ നിർത്താം നമുക്ക് തൽക്കാലം. അപ്പൊ ഈ സൂത്രം ഇവിടെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? ഈ സൂത്രത്തിൻ്റെ ഇവിടെ യാതൊരു സാങ്കത്യവും ഇല്ല. ഈ സൂത്രം ഇവിടെ പ്രവർത്തിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സൂത്രം കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ എന്തിനീ സൂത്രത്തോടെ പറഞ്ഞു എന്നുള്ളതിനും ഒരു സമാധാനമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് അത് ആവശ്യമില്ലാത്തതാണ്. ഇങ്ങനെ ലോകസിദ്ധാന്തം അതിയല്ലേ, ആവശ്യമില്ലാത്ത സൂത്രം. ഇത് ആവശ്യമുണ്ട്. ആർക്ക്? ആരാണോ ഇതൊക്കെ പഠിച്ചിട്ടുള്ള അവർക്കത് പ്രയോജനമുണ്ട്. നിയമങ്ങളെല്ലാം പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിപ്രേക്ഷയിലെ പരം കാര്യം എന്ന് പറയുന്ന ഒന്ന് വരുന്നു. അത് പക്ഷേ അല്ല, പൂർവോത്രസിദ്ധമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഉപരി ചിന്ത ചെയ്യുന്നവർക്ക് നല്ലത്. തുടക്കക്കാർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആശയക്കുഴപ്പമുണ്ടാകും. അതുകൊണ്ടാണ് അത് ആവശ്യമില്ലാന്ന് പറഞ്ഞത്. അടുത്ത് വരുന്നത് ഏതത് തദോഹോ സുലോപോ അകോരനുസമാസേ ഹലി. ഇത് ഏതത്തെന്നും തത്തെന്നും പറയുന്ന രണ്ട് ശബ്ദങ്ങൾക്ക് വേണ്ടി പറഞ്ഞതുകൊണ്ട് ഇതുവരെ പറഞ്ഞ എല്ലാ നിയമങ്ങൾക്കും അപവാദമാണ്. ഋത്വം വരുന്നു, വിസർഗം വരുന്നു, വിസർഗത്തിന് സകാരം വരുന്നു, ജുഹാമൂലിയം വരുന്നു, ഷകാരം വരുന്നു, ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞോ അതിനെല്ലാം അപവാദമാണോ ഇത് ഏത് തദോഹോ? അതുമല്ല, ഇതെവിടെ പറഞ്ഞിരിക്കുന്നു? സപാദ സത്താധ്യായി പത്രികാതിയിൽ പറഞ്ഞ എല്ലാ സൂത്രങ്ങളും ഇതിന് അസിദ്ധമായി. അതുകൊണ്ട് അത് ഏതെങ്കിലും വന്നോ വന്നില്ലേ എന്നൊന്നും ഇതിന് നോക്കേണ്ട ആവശ്യമില്ല. ഇതെന്ത് ചെയ്യും? സു കണ്ടുകഴിഞ്ഞാൽ ഏത് ശബ്ദങ്ങളുടെ പരത്തിൽ സു കണ്ടുകഴിഞ്ഞാൽ ഉടനെ ഇത് അനുഭവിപ്പിക്കും. പിന്നെ ഇവിടെ ഋത്വം വരിക, വിസർഗം വരിക, സകാരം വരിക, ഇതൊന്നും സപാദ സത്താധ്യായിലല്ല ഇവിടെയാണ് സംഭവിക്കുന്നത്, ത്രിപാദിയിൽ. ഏതത്തതോഹോ അവിടെ പറയുന്നു അകകാരയോഹോ. ഏതത്തതോഹോ യഹസു തസ്യ ലോകോ ഹരി നതു നഞ്ഞു സമാസേ. അത് അകകാരം എന്ന് പറയുന്നത് ഏതത് തത് ശബ്ദങ്ങൾക്ക് അകച്ചെന്നൊരു പ്രത്യയം വരും, അതിലക്കകാരത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു. അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഏതത്തതോഹോ ഏതത്തിൻ്റെയും തത്തിൻ്റെയും യസു അതിൻ്റെ രണ്ടിലും വരുന്ന അസു അതിനെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. തസ്യ ലോകം അതിൻ്റെ ലോകം വരുന്നു. ഹലി ഹല് പരമിരിക്കുമ്പോൾ അത് നഞ്ഞ് സമാസ അതും നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. നഞ്ഞ് സമാസത്തിൽ പ്രവർത്തിക്കുന്നില്ല. ഇവിടെ ഏഷ വിഷ്ണു സ ശംഭു ഇത് നോക്കുക. ഏഷസ് വിഷ്ണു സ സ് ശംഭു എന്നിരിക്കുകയാണ്. ഏഷസ് ലസ് എന്ന് പറയുന്ന സു ആണ്. അടുത്തിനി പഠിക്കാൻ പോകുന്ന സു ജസ് ലസു. സസ് ശംഭു എന്നുള്ളത് സ സ് എന്ന് പറയുന്ന നമ്മളിനി പഠിക്കാൻ പോകുന്ന സു ആണ്. ഈ രണ്ടിനും ഏഷ സൂവിനും സ സൂവിനും രണ്ടിനും എന്തുവരുന്നു? ലോകം വരുന്നു. ഹല്ല് പരമിരിക്കേ ഏഷ വിഷ്ണു ഹല്ല് പരമിരിക്കുന്നു. വകാരം സ ശംഭു ഹല്ല് പരമിരിക്കുന്നു. അതിന് സു ഏതാണെന്ന് നമ്മളിനി പഠിക്കണം. ലോപിക്കുമ്പോൾ ഏഷ സൂല സു ലോപിച്ചപ്പോൾ ഏഷ എന്നൊന്നു, സ ശംഭുവിനെ ലോപിച്ചപ്പോൾ സ എന്നു. അക്കോഹോക്കിം കകാരം പാടില്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഏഷക്കോ രുദ്ര ഏഷക്കസ് എന്നിരുന്നു, അവിടെ അകച്ചു വന്നു, കകാരം വന്നു. അത് നമ്മൾ പഠിക്കേണ്ടതാണ്. തൽക്കാലം അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട. ഏഷകസ് എന്നിരിക്കുമ്പോൾ ഇത്രയും മനസ്സിലാക്കുക. നമ്മൾ മുമ്പ് പഠിച്ച സൂത്രങ്ങളൊക്കെ വന്നത് ഏതാണ്? സഹസ്രു പിന്നെ തീർന്നു. പശിച്ച ആഗുണ. ഇവിടെ എന്തുകൊണ്ടാണ് രോചി വരാത്തത്? പുറത്രാസം. ഇവിടെ എന്തുവരി വരാം? ഏഷക്കോ രുദ്ര ഏഷക്കസ്സെന്നിരിക്കുന്നു. സസജോഷു വന്നു. രേപത്തിൻ്റെ പരത്തിൽ രേഖ ഇരുന്ന രോഗി രോരി വരാം. ആശിജപ്രകാരം ഉത്തും വരാൻ പൂർവ്വത്തിൽ രേപത്തിൻ്റെ പൂർവ്വത്തിൽ അകാരമാണ്. പശുപ്രകാരം ഉത്തും വരാം. പൂർവത്രാസിദ്ധം പ്രകാരം ഹസിജ ഉത്തും വന്നു, ഗുണം വന്നു. ഏഷക്കോ രുദ്ര അന്നഞ്ച് സമാസേക്കും അസഹ ശിവ. അസഹ എന്ന് പറയുന്നിടത്ത് കേവല സകാരമല്ല, നഞ്ഞ് സമാസമാണ്. അവിടെ സു ലോപിക്കത്തില്ല. ആ സസ് എന്നിരിക്കുമ്പോൾ ഏതൊക്കെ വരുന്നു? സഷൊരു ഹസിജ ഒരു ഖരവസന ഒരു വിസർജനീയ വിസർജനീസ വരേണ്ടതാണ്. വാശരി വിസർഗം വരുന്നു. അസഹ ശിവ നഞ്ഞ് സമാസമാണ്. അതും നമ്മളിനി പഠിക്കേണ്ടതാണ്. ആ ഭാഗം വിട്ടയ്ക്കുക. ഹലിക്കും യേശോ അത്ര യേശസ് അത്ര എന്നിരിക്കുമ്പോൾ ഏ സൂത്രം വരുന്നു? സസജിഷോരു അതോരോരപ്പളിതാ തപ്പളിതേ ആത്മണ യേശോ അത്ര എങ്ങ പദാന്താതീ പരത്തിലൂടെ അകാരമാണോ? സോ അജ് ലോപേജേ പാദപൂരണം സ ഇത്യസ്യ സോർ ലോപഹ സ്യാത്. അചി പാദശ്ചേത് ലോപേ സത്യേവ പൂര്യേത. ആദ്യം ഇതിന്റെ ഉദാഹരണം നോക്കുക. സേമാമവിഡ്ഢി പ്രഭൃതിം. ഈ സൂത്രം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിയുള്ള ഭാഗം കൂടെ വേണം. ഇതും ഇതിന്റെ സിദ്ധാന്തബോധിയുടെ ഒരു പോരായ്മയാണ്. ബാക്കി കൊടുത്തില്ലെങ്കിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. ഇതിന്റെ ബാക്കിയുണ്ട്. യ ഈശിഷേ യ ഈശിഷേ ഈശിഷേ ആ ഷേ ഷി അല്ല ഷേ. അപ്പോ എന്താണ് സേമാമവിഡ്ഢി പ്രഭൃതിം യ ഈശിഷേ. ഇത് ഇത്രയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഇതിൽ പന്ത്രണ്ട് അക്ഷരമുണ്ട്. പന്ത്രണ്ട് അക്ഷരമുള്ള ജഗതി ഛന്ദസ്സാണ്, വൈദിക ഛന്ദസ്സാണ്. ഈ ഛന്ദസ്സിൽ പന്ത്രണ്ട് അക്ഷരം വേണം. ആ പന്ത്രണ്ട് അക്ഷരം തികയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സൂന ലോപിക്കുന്നത്. ഇത് ഋഗ്വേദത്തിലെ രണ്ടാം മണ്ഡലത്തിലെ 24 സൂക്തത്തിലെ 1 മന്ത്രം. സീമാമബുദ്ധി പ്രഭൃതിം യ ഈശുഷേ. അപ്പൊ അത് ഇനി എന്താണ് സൂത്രം നോക്കുക. സൂത്രത്തിൽ എന്താ പറയുന്നു? സ എന്ന് പറഞ്ഞ ഇവിടെ സായ പറയുകയാണ്. ഇവിടെ വൃത്തി പറഞ്ഞിരിക്കുന്നു സ ഇത്യസ്യ സോ എന്ന് പറഞ്ഞിരിക്കുന്നു. സ എന്ന് പറയുന്നതിൻ്റെ സോർ സൂന് ലോകം വരുമെന്നാണ്. ഇവിടെ എന്താണ് സ ഇമാം? സേമാം എന്നുള്ളതിനെ പിരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പിരിക്കും. സ ഇമാം, സ ഇമാം എന്ന് പിരിക്കണം. സ ഇമാം എന്ന് പിരിച്ചു കഴിഞ്ഞാൽ അവിടെ ഗുണം വന്നിട്ട് എന്ത് വരും? സേമാം. അങ്ങനെ വരും. ഇവിടെ സ ഇമാം എന്നിടത്ത് സസ് എന്നായിരുന്നത്. സസ് ഇമാം എന്നിരുന്നു. സസ് ഇമാം. ഇവിടെ ഈ സസിലെ സകാരം എന്ന് പറയുന്നത് എന്താണ്? സ ഇത്യസ്യ സു ആണ്. സ എന്ന് പറയുന്ന ശബ്ദത്തിലെ സു ആണ് സസിലെ സകാരം. സ എന്ന് പറയുന്നതിൻ്റെ സ എന്ന് പറയുന്നത് തത് ശബ്ദത്തിൻ്റെ സായാണ്. സഹത്തോത്തി ആ അതിൻ്റെ സു, അതിൽ സുപ്പ് വരുന്നതാണ്. അതൊക്കെ നമ്മളിനി പഠിക്കേണ്ടതാണ്. ഇവിടെ സാമാന്യമായും മനസ്സിലാക്കുക, സേമാം എന്ന് പറയുന്നതിന് നമ്മൾ സ ഇമാം എന്ന് വിളിച്ചു. സമാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ് ഇമാം എന്നാണ്. ആ സസിലെ സകാരം അതിനാണ് വൃത്തി പറഞ്ഞിരിക്കുന്നത്. സ ഇത്യസ്യ സു, അതിൻ്റെ ഷഷ്ടിയാണ് സോഹോ, സുവിൻ്റെ ഷഷ്ടിയാണ്. സ എന്ന ശബ്ദത്തിൻ്റെ സു. സ എന്ന ശബ്ദം എന്ന് പറയുന്നത് തത് ശബ്ദത്തിൻ്റെ പ്രഥമ ഏകവചനമാണ്. അത് അതിൻ്റെ രൂപം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സാ സെന്നിരിക്കും. സ് എന്ന് പറയുന്നത് സുപ്പാണ്. തശബ്ദത്തിൻ്റെ പരത്തിൽ വന്ന സുപ്പാണ്. വൃത്തി പറഞ്ഞിരിക്കുന്ന സ ഇത്യസ്യ സോഹോ, തത് ശബ്ദത്തിൻ്റെ ആ സായുടെ പരത്തിലിരിക്കുന്ന സു, അതിന് ലോകം വരുന്നു. എപ്പോ? അച്ചി അച്ചു പരമിരിക്ക്. ഇവിടെ എന്താണ് പരമിരിക്കുന്ന? ഇമാം. ഇവിടെ അത് സംഭവിച്ചു. ഈ സൂത്രപ്പേറെ സസിലെ സകാരം ലോപിച്ചു പോയി. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ ഇമാം എന്ന്. അതിനെ ഗുണം ചെയ്ത് സേമാം എന്നായി. ഇനി വ്യത്യാസം നോക്കുക. സേമാം അബഡ്ഡി പ്രഭൃതി ഈശിഷ എന്ന് പറയുമ്പോൾ അവിടെ 12 അക്ഷരമുണ്ട്. ജഗതി ഛന്ദസിന്റെ ഒരു പാദം, അതിന് 12 അക്ഷരം അവിടെ തോന്നി. അത് ഈ സൂത്രപ്രകാരം അതിനെ ലോപിപ്പിച്ച് സന്ധി ചെയ്തുകൊണ്ടാണ്. മറിച്ച് സസ് ഇമാം എന്നിരുന്നു. ഇവിടെ ഈ സൂത്രം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കണം. സസ് ഇമാം എന്നിരിക്കുമ്പോൾ ഈ സൂത്രം ഇല്ലെങ്കിൽ ഏത് സൂത്രം പ്രവർത്തിക്കും? ഭോ അഗോപൂർവസിയോ ഏത് തദോഹസുലോഹോ പ്രവർത്തിക്കത്തില്ലേ? എന്തുകൊണ്ട്? അല്ലില്ല. ശരി, ആ സൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യകാരം വന്നിട്ട് ലോപിച്ച് സ ഇമാം എന്നിരിക്കുമ്പോൾ എന്ത് വരും? എന്ത് സൂത്രം അവിടെ പ്രവർത്തിക്കും? സ ഇമാം ലോകശകരിച്ച് ഒന്നുകൊണ്ട് സന്ധി വരത്തില്ല. അതാണ് അവിടെ പ്രത്യേകത. അതായത് സസ് ഇമാം എന്നിരുന്നപ്പം ഭോ ഭഗവ ഗോപുരുസയോ അശിപ്രകാര യകാരം വന്ന് ആ യകാരം ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ ഇമാം എന്നിരിക്കും. സ ഇമാം എന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ സന്ധി വരത്തില്ല. എന്തുകൊണ്ട്? ലോഭ സകലസ്യ പൂർവത്രാസിത്വം. അങ്ങനെ വരുമ്പോൾ സ ഈ ഇവിടെ സേ എന്നുള്ളത് ഇവിടെ രണ്ടക്ഷരമായിട്ടിരിക്കും. സേ എന്ന് പറഞ്ഞാൽ ഒറ്റ അക്ഷരം, സേ ഒരക്ഷരം, മാ ഒരക്ഷരം, അങ്ങനെ പോകും. ആ സമയം സ ഈ എന്നിരുന്നു കഴിഞ്ഞാലോ രണ്ടക്ഷരമാവും. രണ്ടക്ഷരമാകുമ്പോൾ സേമാം അവിഡി പ്രവൃതി മിയ ഈജിഷ എന്ന് പറയുന്നിടത്ത് 12 പകരം 13 അക്ഷരം വരും. അപ്പോൾ ഛന്ദസ് ശരിയാകും. അപ്പോൾ ഛന്ദസ്സിനെ ഒപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതാണ് പാദപൂർണമെന്ന് പറഞ്ഞത്. ആ 12 അക്ഷരം തികയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ സൂത്രപ്രകാരം സകാരത്തെ സുപ്പിനെ ലോപിപ്പിച്ചിട്ട് സന്ധി ചെയ്തു. ഈ സൂത്രപ്രകാരം ചെയ്തു കഴിഞ്ഞുള്ള ഗുണം എന്താണ്? സന്ധി ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? ഇത് സപാദ സപ്താധ്യയിലെ സൂത്രമാണ്. ഇവിടെ പൂർവോത്രാസിദ്ധൻ ലോപശാകല്യസ്യ ഒന്നും ഇവിടെ വരുന്നില്ല. ലോപിച്ചു കഴിഞ്ഞാൽ അവിടെ ഗുണം ചെയ്യാം, ഗുണിക്കാം. അപ്പം ഇത് സപാദ സപ്താധ്യായിലെ സൂത്രമായതുകൊണ്ട് ഇവിടെ ഗുണം വരുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. ഗുണം വന്നു കഴിഞ്ഞാൽ 12 അക്ഷരം അല്ല. ഇവിടെ ലോപശാകല്യസ്യ പ്രകാരം യകാരം ലോപിക്കുകയാണെങ്കിൽ അക്ഷരം 13. അപ്പൊ ഛന്ദസ് ശരിയാകത്തില്ല. അതാണ് അവിടെ അവസാനം പറഞ്ഞിരിക്കുന്നത്, പാദശ്ചേത് ലോപേ സത്യവ പൂര്യേത. പാദഹ ലോപേ സത്യവ പൂര്യേത. ലോപം വന്നാലേ പാദപൂരണം സംഭവിക്കുമെന്നുണ്ടെങ്കിൽ എന്നാണ്. പാദപൂർണം എന്ന് പറയുന്നത് എന്താണ്? ആ ഓരോ പാദത്തിലും ശരിയായ രീതിയിൽ ആ ഛന്ദസ്സിനെ യോജിപ്പിക്കുക, 12 വീതം തികച്ച് യോജിപ്പിക്കുക, അതാണ് പാദപൂർണം. ആ പാദപൂർണം ലോപം വന്നാലേ ശരിയാകൂ എന്ന് വന്നു കഴിഞ്ഞാൽ സകാരത്തിന് ലോപിപ്പിക്കാം, അല്ലെങ്കിൽ ലോപിപ്പിക്കണ്ട. ഈ സൂത്രപ്രകാരം അങ്ങനെ ഇവിടെ പാദം പൂരിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ 12 തികയ്ക്കുക, അതാണ് പാദപൂർണം എന്നുണ്ടെങ്കിൽ ഈ സൂത്രപ്രകാരം സൂന ലോപിപ്പിക്കണം, എന്നിട്ട് സന്ധി ചെയ്യണം. അതാണ് സേമാമവിഡി പ്രവൃതിയും ഈ ശിഷേ എന്നിടത്ത് 12 തികച്ചത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അത് പറഞ്ഞിട്ടാണ് സൂത്രത്തിലേക്ക് കടന്നത് എന്ന്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ കാര്യം? പറഞ്ഞോ. അപ്പോ ഇതാണ് ഇനി മനസ്സിലാക്കേണ്ടത്. ഇത് ഛന്ദസ്സിലെ പാദത്തെ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൂത്രം പ്രവർത്തിക്കുന്നത്. സസ് ഇമാം എന്ന് ഇരിക്കുമ്പോൾ ആ സകാരത്തെ ഈ സൂത്രപ്രകാരം ലോപിപ്പിച്ചാൽ, സന്ധി ചെയ്തു കഴിഞ്ഞാൽ ആ പാദത്തിൽ 12 എന്നാലേ ജഗതി ഛന്ദസ് ശരിയാകത്തുള്ളൂ, വൈദിക ഛന്ദസ്. അല്ല, ഈ സൂത്രം പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തുവരും? സസ് ഇമാ എന്നുള്ളിടത്ത് അതോരോ അപ്ലത വരൂ. പിന്നെ ഓ ഭഗവ ഗോപുരുസയോ അശീപ്രകാര ഏകാരം വന്ന് ലോപിച്ചു കഴിഞ്ഞാൽ ലോകശാകലിസ് വരുന്നു, പൂർവത്രാസിദ്ധം വരുന്നു, സന്ധി വരത്തില്ല. അപ്പോൾ അക്ഷരം 13. അപ്പോൾ ഛന്ദസ് അവിടെ തെറ്റും. അപ്പോൾ ഛന്ദസ് ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൂത്രം. അപ്പോൾ ഈ സൂത്രം വൈദിക ഛന്ദസ്സിൽ മാത്രമേ പ്രവർത്തിക്കുന്നു എന്നാണ് ചില വൈയാകരണന്മാരുടെ അഭിപ്രായം. വൈദിക പ്രക്രിയയിൽ ഉള്ളതാണ് ചിലർ പറയുന്നു. അങ്ങനെയല്ല, ഇത് ലൗകിക ഭാഷയിലും ഇത് പ്രവർത്തിക്കാം അതിനാണ് അടുത്ത ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. ശേഷ ദാശരഥി രാമഹ. ഇവിടെ എങ്ങനെയാണ്? ശേഷ സേഷ സ ഏഷ എന്നിടത്തെ സൂത്രം പ്രവർത്തിച്ചു. വെറുതെ വന്നിട്ട് എന്തോന്നു? ശേഷ ഇത് അനുഷ്ഠിപ്പാണ്, എട്ടക്ഷരം വേണം. ഇപ്പൊ മേലെണ്ണി നോക്കി എട്ട് വരും. സൈ ഷ ദ ശ ര ധി ര മ, എട്ടക്ഷരം. എന്തുകൊണ്ട്? ഈ സൂത്രം പ്രവർത്തിച്ചുകൊണ്ട്. ഈ സൂത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു? സസ് ഏഷ എന്നിരിക്കും. സസ് ഏഷ സൂത്രം എന്താ പറയുന്നു? സ ഇത്യസ്യ സ്വർ ലോപസ്യാത അച്ചി. സസ്സിലെ സകാരം ലോപിക്കും, എന്നുവെച്ചാൽ സുപ്പ് ലോപിക്കുന്നു. അച്ചു പരമിരിക്കുമ്പോൾ ഏഷ, അച്ചു പരമിരിക്കുമ്പോൾ. അപ്പോൾ ലോപിച്ചു, സസ്സിലെ സകാരം ലോപിച്ചു, അച്ചു പരമിരിക്കുന്നു. എന്തിനു വേണ്ടി? ലോപം കൊണ്ട് പാദപൂർണം വരണമെങ്കിൽ, വരുമെങ്കിൽ, ലോപം വന്നാലേ പാദപൂർണം വരൂ എന്നാണെങ്കിൽ, ഇവിടെ ലോപിച്ചു കഴിഞ്ഞാൽ അടുത്ത സൂത്രം വരും. വൃദ്ധിരേജി ഒന്ന് സൈഷ, എട്ടക്ഷരം കിട്ടി, പദപൂർണം വന്നു. ഈ സൂത്രം ഇല്ലെങ്കിൽ എന്ത് പറ്റിയതിനെ സസ് ഈ എന്നിരിക്കുന്നിടത്ത്? ഭോഗോപൂർവശി പ്രകാരം യകാരം വരും. ലോപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? സ ഏഷ ദാശരഥി രാമ, അങ്ങനെ വരും. സ ഏഷ ദാശരഥി, സ ഏഷ ദാശരഥി രാമ എന്ന് പറയുമ്പോൾ എത്ര അക്ഷരം വരും? ഒമ്പത് അക്ഷരം വരും. പാദപൂർണം നടക്കത്തില്ല, അനുഷ്ഠിപ്പ് ഛന്ദസ് ശരിയാവത്തില്ല. ശേഷദാശരഥി എന്ന രൂപം കിട്ടണമെന്നുണ്ടെങ്കിൽ, അവിടെ എട്ടക്ഷരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സൂത്രപ്രകാരം സുലോപിക്കുന്നു. മറിച്ചാണെങ്കിൽ സസ് ഏഷാന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ ഭോഗോപൂർവശി പ്രകാരം യകാരം എന്ന് രൂപിച്ചാൽ പൂർവത്രാസിദ്ധം വരുന്നു, സന്ധി വരുന്നില്ല. സ ഏഷ ദാശരഥി എന്ന് വന്നു കഴിഞ്ഞാൽ ഒമ്പത് അക്ഷരം വരും, ഛന്ദസ് ശരിയാകത്തില്ല. ശേഷ ദാശരഥി രാമ ശേഷ രാജാ യുധിഷ്ഠിര ശേഷ കർണോ മഹാത്യാഗി ശേഷ ഭീമോ മഹാബലി. ഇത് മഹാഭാരതത്തിലെ ശ്ലോകമാണ്. എല്ലായിടത്തും എല്ലാ പാദങ്ങളിലും എന്ത് ചെയ്തു? ഇവിടെയിപ്പോൾ ഒരു പാദമേ കൊടുത്തിട്ടുള്ളൂ. ഇതുപോലെ തന്നെ സസ്സിലെ സകാരം ലോപിച്ച് സന്ധി വന്നു. സസ് ഏഷ സ ഏഷ വൃദ്ധി വന്നിട്ട് സൈഷ സൈഷ എന്ന് വന്നു. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? സ ഏഷ ദാശരഥി രാമ എന്നിരിക്കും. ഇവിടെ സന്ധി വരത്തില്ല, അക്ഷരം ഒമ്പതാവും. രാമഹ അനുഷ്ഠിപ്പ് ചന്ദസിന് എട്ട് വേണം, അക്ഷരം ഒമ്പതായി. വിസർഗം ശേഷ ദാശരഥി രാമ ശേഷരാജ യുധിഷ്ഠിര ശേഷ കർണോ മഹാത്യാഗി ബാക്കി ശേഷ ഭീമോ മഹാബലി. എളുപ്പമാണ്. മഹാബലി ബലം എന്ന് പറഞ്ഞാലും ശരി തന്നെ, മഹത്തായ ബലമുള്ളവൻ അങ്ങനെ പറഞ്ഞാലും ശരിയോ. ഇവിടെ മഹാത്യാഗി എന്ന് വന്നുകൊണ്ട് മഹാ ബലവാൻ, മഹാബലഹ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശേഷരാജ യുധിഷ്ഠ ശേഷകർണോ മഹാത്യാഗി ശേഷ ഭീമോ മഹാബലി, അത് തന്നെ മഹാബലി എന്നാലും കുഴപ്പമില്ല, ബലമുള്ളവൻ ആണെങ്കിൽ മഹാബലഹ എന്നാലും മതി. സവിഷ ഭീമോ. മഹാബലി കുഴപ്പമില്ല. ഇല്ല, അത് നിസർഗമൊന്നും അക്ഷരമാകത്തില്ല. ഛന്ദസ്സിൽ വരുമ്പോഴത്തേക്ക് ആ വ്യഞ്ജനവും സ്വരവും കൂടെ ചേർന്നിട്ടാണ് ഒരക്ഷരം. ഒരക്ഷരം ബലഹ എന്ന് പറഞ്ഞാൽ ഒരക്ഷരം, സൈ എന്ന് പറയുന്ന ഒരക്ഷരം, അത് തന്നെ. ഛന്ദസ് അക്ഷരം എണ്ണുമ്പോഴത്തേക്ക് സ്വരവും വ്യഞ്ജനവും കൂടെ ചേർത്ത് ഒരക്ഷരം. അങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ എട്ട് വരത്തുള്ളൂ. അതിലെണ്ണി നോക്കുക ഓരോന്നും. ബലഹ എന്ന് പറഞ്ഞാലും ബലി എന്ന് പറഞ്ഞാലും ല ഒരക്ഷരം, അതെണ്ണി നോക്കി അറിയാമല്ലോ. സൈ ഒന്ന്, രഷ രണ്ട്, ഭി മൂന്ന്, മോ നാല്, മ അഞ്ച്, ഹ ആറ്, ബ ഏഴ്, ലി എട്ട്, അങ്ങനെ എണ്ണണം. വൃത്തവും അലങ്കാരമൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? പണ്ട് പഠിക്കുമായിരുന്നല്ലോ സ്കൂളുകളിൽ. അപ്പൊ എന്താണ് ഈ സൂത്രത്തിന്റെ അർത്ഥം? സസ് എന്ന് പറയുന്നതിന്റെ അതിന് സുണ്ട്, അതിന്റെ സുവിന് ലോപം വരും. അച്ച് വരവരയുമ്പോൾ ലോപം വന്നാലേ പാദപൂർണ്ണം സംഭവിക്കുമെന്നുണ്ടെങ്കിൽ ആണ് സൂത്രത്തിന്റെ അർത്ഥം. അതിന് വൈദികമായ ഉദാഹരണമാണ് സേമാം അവിഡ്ഢി പ്രഭൃതി ഈശേഷെ. അവിടെ പന്ത്രണ്ട് അക്ഷരം തികയ്ക്കുന്നതിന് വേണ്ടി സൈഷ സസ്സിലെ സൂര്യനെ ലോപിപ്പിച്ച് സന്ധി ചെയ്തു. സൈഷ ദാശരഥി അവിടെ സസ് എന്നുള്ളതിൻ്റെ സേഷ എന്നെടുത്തു അതുപോലെ ലോപിപ്പിച്ചിട്ട് സന്ധി ചെയ്തു എട്ടക്ഷരമാക്കി. അടുത്തു വരുന്നത് ഷഡ്ലിംഗ പ്രകരണമാണ്. ഷഡ്ലിംഗ പ്രകരണത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുന്ന രൂപങ്ങൾ അറിഞ്ഞിരുന്നാൽ എളുപ്പമായിരിക്കും. കാരണം നമ്മളൊരു രൂപം ശ്രദ്ധിക്കുമ്പോൾ ആ ശ്രദ്ധിക്കേണ്ട രൂപം നമ്മുടെ മനസ്സിലിരിക്കണം. ആ ലക്ഷ്യത്തിനനുസരിച്ച് സൂത്രങ്ങളെ പ്രവർത്തിപ്പിക്കുക ചെയ്യുന്നു. എന്നാൽ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു വരുമ്പം രാമഹ രാമോ രാമാഹ ഹേ രാമ രാമു രാമഹ ഓരോ ശബ്ദവും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അത് പ്രയാസമാണ്. നമ്മൾ ശ്രദ്ധിക്കുന്ന രൂപം നമ്മുടെ മനസ്സിരിക്കുന്നു. രാമൻ രാമു രാമൻ രാമീണ രാമാഭ്യാ രാമേഹി രാമായ രാമാഭ്യാ രാമേഭ്യ രാമ രാമാഭ്യാ രാമേഭ്യ രാമസി രാമയോഹോ രാമാണാം രാമേ രാമയോഹോ രാമേഷോ ഹരഹരോ ഹര എന്ന് പറയും പോലെ ഇത് ഇങ്ങനെ പഠിച്ചു വയ്ക്കുന്നു. മന്ത്രം ജപിക്കുന്നു അതെ. എന്നാ സംഗതികൾ എളുപ്പമാണ്. എളുപ്പമാകണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരവരുടെ സൗകര്യം പോലെ. അത് ഓരോ രാമശബ്ദം, മരുശബ്ദം, ഗുരുശബ്ദം ഇങ്ങനെയുള്ള ഓരോ ശബ്ദങ്ങളുണ്ട്. ഈ ശബ്ദങ്ങൾ ലഘുസിദ്ധാന്തമതിയുടെ ശബ്ദങ്ങൾ മാത്രം, എല്ലാ ശബ്ദങ്ങളുമുള്ള രൂപചന്ദ്രിക എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, ചോക്കമ്പയിൽ കിട്ടും. അത് കയ്യിലുണ്ടായിരുന്ന സൗകര്യമാണ് എല്ലാവർക്കും ഈ രൂപങ്ങൾ ശ്രദ്ധിക്കുന്നതിന്. എല്ലാ രൂപവും അതിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. വേറെ മലയാളത്തിലുള്ള പുസ്തകങ്ങളുണ്ട്, ശബ്ദരൂപാവലികളും മറ്റും, അതിലെല്ലാ രൂപവും കാണത്തില്ല. രൂപചന്ദ്രിക എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകമുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഈ ഷഡ്ലിംഗ പ്രകടനത്തിൽ നമുക്ക് ഈ സൂത്രങ്ങൾ ഉപയോഗിച്ച് ഈ ശബ്ദങ്ങളെ ശ്രദ്ധിക്കുന്നതിനും അത് പഠിച്ചു വയ്ക്കുന്നതാണ് എളുപ്പം. കാരണം രാമഹ രാമു രാമാഹ എന്ന് പഠിച്ചിരിക്കുന്നത് വളരെ എളുപ്പമാണ്. ഇവിടെ ഈ പറയുന്ന ഇത്രയും സൂത്രങ്ങൾ ഉപയോഗിച്ച് ആ രൂപ ശ്രദ്ധിക്കുന്നതിന്. പക്ഷെ എന്ന് വിചാരിച്ച് നമുക്കിത് ഒഴിവാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഈ സൂത്രങ്ങളെല്ലാം ഇനി നമുക്ക് ആവശ്യമായിട്ട് വരും. തദ്ധിത പ്രക്രിയയിലും അതുകൊണ്ട് ഇത് പഠിക്കുമ്പോൾ രാമശബ്ദം പഠിക്കുന്നതിന് ഇത്രയും സൂത്രമൊന്നും ചിന്തിക്കരുത്. കാരണം ഇത് രാമശബ്ദത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. പിന്നെ നമ്മൾ ഇതുവരെ പഠിച്ച സൂത്രങ്ങളും എല്ലാം ഇവിടെ പ്രയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ സൂത്രങ്ങൾ ഇനി ആവശ്യമുണ്ട് എന്നുള്ള കണക്കിൽ പഠിക്കും. എല്ലാമല്ല, പലതും. ആദ്യം ഇതിൽ വരുന്ന ഒരു കുസൃതി ചോദ്യമാണ്. ഒരു ചോദ്യം, വിദ്വാൻ കീതൃക് വചോ ബ്രൂതേ. ഈ ചോദ്യം കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുള്ളവർ കേട്ടിട്ടില്ല. ലഘുസിദ്ധാന്തകുമ്പതിയിൽ ഷർലിംഗ പ്രകരണം മുമ്പ് പഠിച്ചിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ കയ്യും നോക്കി? ശകലമെങ്കിലും പഠിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളവർ ഒരാളുണ്ട്, വേറെ ആരുമില്ല. അതേ പഠിച്ചിട്ടുണ്ടെന്ന് പറയാൻ മടിച്ചിട്ടിരിക്കുകയാണ്. വിദ്വാൻ കീതൃക് വചോ ബ്രൂതേ. ബ്രൂതേ, വിദ്വാൻ എങ്ങനെയുള്ള വാക്കാണ് പറയുന്നത്? ചോദ്യമാണ്, ക്വസ്റ്റ്യൻ മാർക്ക്. അതിൻ്റെ ഉത്തരം എന്താണ്? അർത്ഥവത്. വിദ്വാൻമാരെങ്ങനെയുള്ള വാക്കാ പറയുന്നത്? അർത്ഥവത്. അത് അതിൻ്റെ ആൻസർ. രണ്ടാമത്തെ ചോദ്യം, കോ രോഗി, ആരാണ് രോഗി? രണ്ടാമത്തെ ചോദ്യമാണ്, ആരാണ് രോഗി? ക്വസ്റ്റ്യനാണ്. അധാതു, ധാതുവിന് ക്ഷയം സംഭവിച്ചവൻ. അധാതു. മൂന്നാമത്തെ ചോദ്യം, കശ്ച നാസ്തിക, ആരാണ് നാസ്തികൻ? കഷ്ടനാസ്തിക, അതൊന്നും ഇവിടെ ശരിയാകില്ല. അപ്രത്യഹ, പ്രത്യം എന്ന് വെച്ചാൽ വിശ്വാസം, വിശ്വാസമില്ലാത്തവൻ. മൂന്നാമത്തെ ചോദ്യം, കസ്യ ചന്ദ്രോവിനെ പശ്യന്തി. കസ്യാശ്ചന്ദ്രോ സന്ധി വരും. കസ്യാശ്ചന്ദ്രോ ന പശ്യന്തി. കസ്യാശ്ചന്ദ്രോ ന പശ്യന്തി, ഏത് തിഥിയിലെ ചന്ദ്രനാണ് കാണാൻ കഴിയാത്തത്, നമുക്ക് കാണാൻ കഴിയാത്തത്? പ്രാതിപദിക, പ്രതിപദയിലെ ചന്ദ്രൻ. അതാണ് പ്രാതിപദിക ചന്ദ്രൻ. പ്രതിപദയിൽ ഭവിച്ചതാണെന്ത്? പ്രാതിപദി. അപ്പോൾ എന്തായി? അർത്ഥവത്, അധാതു, അപ്രത്യഹ, പ്രാതിപദികം. അതാണ് അടുത്ത സൂത്രം. അർത്ഥവത്, അധാതു, അപ്രത്യഹ, പ്രാതിപദികം. അതിനെ സംബന്ധിച്ചൊരു കുസൃതി ചോദ്യമാണ് വൈയാകരണന്മാർ ചോദിക്കുന്നത്. തത്സൂത്രം പാണിനിയർ വദ എന്നോട് ചേർക്കണം. തത്സൂത്രം പാണിനിയർ വദ. ഇത്രയും ചോദ്യങ്ങളുടെ ഉത്തരമായി വരുന്ന ഏത് സൂത്രമാണ് പാണിനി ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതുപോലെ പല സൂത്രങ്ങളെ സംബന്ധിച്ചും പല കുസൃതി ചോദ്യങ്ങളുമുണ്ട്. തത്സൂത്രം പാണിനിയർ വദ. ചില പുസ്തകങ്ങളുടെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്, ഇതിനകത്തില്ല. തത്സൂത്രം പാണിനിയർ വദ. വിദ്വാൻ കീതൃക് വചോ ബ്രൂതേ, കോ രോഗി, കശ്ച നാസ്തിക, കസ്യാശ്ചന്ദ്രം ന പശ്യന്തി, തത്സൂത്രം പാണിനിയർ വദ. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ സൂത്രം എന്താണെന്ന് മനസ്സിലാവും.